ഈ ആ പ്രാപണ ലട്ടയാതി ലട്ടയോ ലുട്ടയാത ലുട്ടയാസ്യതി ലോട്ട് യാ യാമിയാണോ യാതി യാത്തഹ ആത്തോള് പേടിച്ച് എന്താ വരാത്ത ആ തന്തവന്നെ കിത്തലും കിത്തലും ആതുല പേടിച്ച് വരൂ. അർദ്ധധാതുകത്തില് മാത്രം അതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ വരുമ്പം ആ യാ സപ്പിനെ നോക്കുക, യാതി ദസ്തികർ നോക്കുക, അയാത് അയാത്താം. ഒരു സംശയം, ഈ ആനോ ഭദ്രാഹ ക്രതവോ എന്തു എന്നാണല്ലോ പറയുന്നത്. ഒരു മന്ത്രമുണ്ടല്ലോ ഈ. അത് തന്നെ, അത് നമ്മള് വൈദിക ശബ്ദങ്ങൾ ഇതുമായിട്ട് നോക്കണ്ട. വൈദികത്തിന് ഇന്ന് പുരാണങ്ങളിൽ പോലും ഒക്കെ മാറ്റങ്ങളുണ്ട്. അല്ല, അവിടെ അത് തന്നെ. വേദത്തിന്റെ നിയമം വേറെ, അർത്ഥവതി തന്നെ. അയാത് അയാതം ആ യാ ജസ്. ഇവിടെ എന്താ പറയേണ്ടത്? പറയുന്നു ലംഘ ശാകടായന സേവ ആദന്താത് പരസ്യ ലങ്ങോ ജേർ ജുസ് വാസ്യാ. ആദന്തത്തിന്റെ പരത്തിലിരിക്കുന്ന ലങ്ങിന്റെ ജിക്ക് ജ്യൂസ് വികല്പമായിട്ട് വരും. എന്നുവെച്ചാൽ വരാത്ത പക്ഷത്തിൽ എന്തുവരും? ജു അന്തം വന്നാൽ അന്തി വരും, ഇത് സ്വീകാരം ലോഹിക്കും, സമയകാന്തവും വരും, അന്നന്നിരിക്കും. ആ യാ അന്നന്നിരിക്കുന്നിടത്ത് അയാൻ. അത് വരാത്ത പക്ഷത്തിൽ അയാ ജുസ് ഉസ് അയുഹു ഉസ്യപദാന്താത്. ഇത് ആകാരാന്തത്തിൽ എല്ലായിടത്തും ഈ സൂത്രം പ്രവർത്തിക്കും. ഇനി വരുന്ന സ്ഥലങ്ങളിലെല്ലാം അയാത് അയാതാം അയുഹു അയാ സി. ഇത് ശ്രീകാരം ലഭിച്ചു അയാസ് അയാഹ അയാതം അയാത അയാ അം അയാം. ഇംഗ്ലീഷിൽ അയാം ഇങ്ങനെയാണ് ഉണ്ടായത്. അയാം എന്തെങ്കിലും വ്യത്യാസമുണ്ട്? അയാം ഒരു വ്യത്യാസമില്ല. അവിടെയും അയാം, ഇവിടെയും അയാം. അയാവ അയാമ എവിടെ? പൂർവം മുന്നോട്ട് എന്താ കുഴപ്പം? മമ്മി പൂർവ്വം മുന്നോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെന്താ ഇതിനെങ്കിൽ വരുമ്പോ സകാർലോപിക്കുന്നു. ഓ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് ബുദ്ധി പോയി. അയാത് വിധിലിംഗി അട്ടില്ല, അങ്ങനെ വരുന്നു. യാത് ഞാൻ പറഞ്ഞില്ല, എന്റെ ബുദ്ധി മുഴുവൻ പോയി. യാത് യാത്താം കാര്യത്തിൽ എന്ത് വരുന്നു? പുസ്തപ്പം എന്ത് വരുന്നു? ഇപ്പൊ എന്ത് വരുന്നു? യായുഹു ആശയല്ലെങ്കിൽ സകാരത്തിന് ലുങ്ങിലെ സൂത്രമാണ് വിശേഷിച്ച് വരുന്നത്. യമ രമന്ന മാതാം സഖ്യേഷാം അപ്പോ സക്ക് വരും. ആയാസ് പരത്തിൽ സിച്ച് അതിനിട്ട് വന്നു. തീ ഇത് ശികാരം ലോപിച്ചു, അതിനപ്പുറത്ത് വീട്ട് വന്നു. ഇട ഇട്ട് സിച്ച് ലോപിച്ചു, സവർണ ദീർഘം വന്നു. ആയാസ് ഈ സകാരം ഏതിന്റെ സകാരമാണ്? സഖ് സഖ് സഖഹ സകാരസ്യ ശ്രവണം സിച്ചഹ സകാരസ്യ ലോപഹ. ശ്രവണം ഭവതി സകാരദ്വയസ്യാപി ശ്രവണം ഭവതി. അയാസീഷ് ഷത്വം കസ്യ ഭവതി സിച്ച സകാരസ്യ ഷത്വേ. അയാസിഷ് ഷ്ടുത്വേ അയാസിഷ്ഠാം അയാസിഷുഹു അയാസിഹി അയാസിഷ്ടം അയാസിഷ്ഠ അയാസിഷം അയാസിഷ്ടം തുടങ്ങി ആയാസ്യത് അയാസ്യത് അയാസ്യതാം അയാസ്യൻ അയാസ്യഹ അയാസ്യത് അയാസ്യൻ അയാസ്യം അയാസ്യ വാഗതിഗന്ധനയോ ഉത്സാഹനേ ച ഹിംസായാം സൂചനേ ചാപി ഗന്ധനം. ഉത്സാഹിക്കുക, ഹിംസ, സൂചന. സൂചന എന്ന് പറയുന്നത് പരദോഷം പറയുക എന്നർത്ഥം. ഗന്ധനത്തിന്റെ അർത്ഥം അതൊക്കെയാണ്. പക്ഷെ വാതി എന്ന് മറ്റുപയോഗിക്കുന്നത് വാതി വായുഹു കാറ്റ് വീശുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. വായു ഇതിൽ നിന്ന് വരുന്നു. ഗതി എന്ന് വെച്ചാൽ ഇവിടെ കാറ്റിന്റെ ഗതി ആണ്, അതാണ് മുഖ്യമായിട്ട്. ആ അർത്ഥത്തിൽ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കുന്നത് വാതി എന്നുള്ള അർത്ഥത്തിലാണ്. വാത്തി വാതഹ വാന്തി വാസി വാതഹ വാത വാമി വാമഹ അടുത്ത് വാവ അഭ്യാസത്തിന് ഹർസഹ വവാ ഔ ഇത്യത്ര വൃദ്ധിരേചി ആത ഔ നലഹ വൃദ്ധി വവൗ അനന്തരം വവൗ വവാ അതുസ്ഥിത്യത്ര ആത്തോലോപേടിച്ച വാത്തഹ വവൗ അബതുഹു വവാ ഉസ് ആത്തോലോപ പിടിച്ച വവഹു വാധാതു സേട്ടുവ അനക്കുക അനിട്ട് അജന്തു അകാരവാൻവായത്താസിനിട്ട് ധലി ഇടികൃതേ വാവാ ധലി തീത്ര അതഹ ലോപേ പവിത് പിന്നെ അഭാവക്ഷേ പവാധ വവതുഹു വവ വവൗ വാതാ വാതാരോ വാതാസി വാതാസ്ഥ ഇരട്ടി ഞങ്ങൾ ശാഖടായന ചെയ്യുക അബുഹു എന്ന അവഹ അവാതം അവാം അവാമ അവാം ഇതിലെങ്കിൽ വയാതാം വായുഹു ആശയില്ലെങ്കിൽ ലുങ്ങി യമ രമ നമാതാം ആദന്തത്വ അവാസീത് അവാസിഷ്ഠാം അവാസിഷു അടുത്തത് ഭാദീപ്തം ഭാതി എല്ലാം ഒരുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഭാതി ഭാത ഭന്തി അടുത്ത് അഭ്യാസേ ചർച്ച ബഭൗ ബഭു ബബിത ബബാധ ആതോലോബ ബബതുഹു ബബ ബബൗ ബഭിവ ബഭിമ ഭാത അടുത്ത് ഭയാത് യമരമനമാതാം സഖ്യം അഭാസീത് അടുത്ത് ക്ഷ്ണാശോച ഏത് സൂത്രം വരുന്നു? ധത്വാദേശ വന്നു കഴിഞ്ഞാൽ അടുത്തെന്ത് വരും? നിമിത്താപായ നൈമിത്തികസ്യപ്യപായ നകാരത്തിന് നകാരം വന്ന് സ്നാ. ഇത് ഈ ധാതുക്കളെല്ലാം ധാരാളം പ്രയോഗിക്കുന്ന ഭാനം എല്ലാം ഭാധാതു എന്ന് പറയുന്നതാണ്. അടുത്തെന്ത് വരുന്നു? സ്നാതി സ്നാസ്ന ഫലാദിശേഷം സസ്ന ആ ആദാവും സ്നാതുഹു സ്നേഹ സ്നാഥ സ്നേഹ സ്നാഥ സ്നേഹ സ്നേഹ സ്നാത സ്നാതി അസ്നാൻ ഇതിലെങ്കിൽ ആശയില്ലെങ്കിൽ ഏതാ സൂത്രം വന്ന് വിശേഷിച്ച് വാന്യസ്യ സംയോഗാതേഹി ഏറ്റവും വികല്പമായിട്ട് വരും. എന്താണ് അതിന്റെ വൃത്തി? ഉമസ്ഥാദേരന്യസ്യ സംയോഗാദേ ദത്വ അർത്ഥാതുകമായ കിത്ത് പരമുണ്ട്, വികല്പമായിട്ട് ഏറ്റവും വരും. ലുങ്ങിൽ എന്ത് വരുന്നു? അസ്ന സീത് അസ്നാശിഷ്ടം അസ്നാശിഷു അസ്നാസി അസ്നാശിഷ്ടം അസ്നാസി അസ്നാശിഷ അടുത്ത അസ്നാസ്യത് അടുത്തെന്ത് വരുന്നു? ശ്രാപാകേ ശ്രാതി അശ്രുഹു അശ്രാൻ അശ്രാഹ അശ്രാദം അശ്രാത അശ്രാം അശ്രാവം വിതിലിങ്ങള് ശ്രായാത് ആശില്ലിങ്ങള് ശ്രേയാത് അവിടെ ഏത് വരും? വാ അന്യസ്യ സംയോഗാത് ഹേ സംയോഗം ആദ്യമുള്ളത് കൊണ്ട് ഏത്തും വരും. ശ്രേയാത് ശ്രേയാസു അടുത്തത് ദ്രാതി ഇപ്പൊ ഏതാ പറയുന്നത്? പലയിടത്തും പലത് കേൾക്കുന്നു. വിധിലിംഗ് എങ്ങനെയാണ്? ആശ്ചര്യല്ലെങ്കില് വാന്യസ്യ സംയോഗാദേഹേ ദ്രേയാത് ദ്രായാസം ദ്രായാസം ദ്രായാസം ദ്രായാസം ദ്രായാസം ദ്രായാസം ദ്രായാസം ദ്രായാസം ദ്രായാസം ദ്രായാസം ദ്രായാസം ഭക്ഷണേ സാദി സാദി പാതിയല്ല സാദിയാണ്. സ രണ്ടു വണ്ണം പായും സായും വരണം. ചിലർക്ക് സാ ഉണ്ട്, ചിലർക്ക് പാവുണ്ട്, രണ്ടും കൂടെ വരണം. ലിറ്റർ എങ്ങനെ? ആ ഇതിൽ നിന്നാണ് പപ്സ് ഉണ്ടായത്. അടുത്ത് സാധയല്ല പാതയല്ല സാധാ എന്താ അത് ഇത്രയും വലിയ പ്രയാസം? സാത. അടുത്തത് പാ അല്ല, ഇത് സായാണ്. പലരും പാ എന്നാ പറയുന്നത്. ഇത് ആദ്യം പാ, രണ്ടാമത് സാ. പാസ്യതി അല്ല സാസ്യതി. സാഹി സാനി സാവ സാമ അപ്സാത് അപ്സാതാം അപ്സാൻ. രണ്ട് രൂപം വരുന്നു. സായാത് സായാസം സായി രണ്ട് രൂപം വരുന്നു. അപ്സാസീത് അങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനെ ഉച്ചാരണത്തെ കഷ്ടം, ഉച്ചാരണ ഭേദം മനസ്സിലാക്കാൻ വളരെ കഷ്ടം. ഇവിടെ പായുണ്ടല്ലോ സ, അത് സ്വരമില്ലാത്ത കൊണ്ടാണ് ഉച്ചരിക്കാൻ പ്രയാസം. സ്വരം ഇല്ലാതെ വ്യഞ്ജനം ചേർന്ന് വരുമ്പോൾ ആദ്യമുള്ളൊരു സ്വരം വന്നാൽ ഉച്ചരിക്കാൻ എളുപ്പമാണ്. അപ്സാ ആ വന്നു കഴിഞ്ഞാൽ എളുപ്പം, അല്ലെങ്കിൽ പ്രയാസവും. അടുത്ത് ഏറ്റവും ില്ലെങ്കില് രേയാതെന്ന് വരത്തില്ലേ? എന്തുകൊണ്ട് സംയോഗം? അപ്പൊ രായാത് മതി. രായാത് രായാസുഹു രായാഹുസ് വരുമ്പോ അരാസീത് അരാസിഷ്ഠാം അരാശിഷു അരാസീ അരാസിഷ്ഠം അരാസിഷ്ഠ അരാശിഷു അരാശിഷു വരുമ്പോ അടുത്തത് ലാ ആദാനെ കൊണ്ടുവരിക. ഇതും ധാരാളം പ്രയോഗിക്കുന്നതാണ്. ഗ്രഹിക്കുക എന്നൊക്കെ ലാത്തി ദാപ്പ് ലവനെ ഛേദിക്കുക, ലവനം കട്ട് ചെയ്യുക. ദാതി ദാസീത് അടുത്തെന്താണ് പാരക്ഷണ? ഇവിടെ പിബ ആദേശം വരൂ. എന്തുകൊണ്ട് ഏതാണ് സൂത്രം പിബാദേശം ഇരിക്കുന്നത്? ഇവിടെ ശപ്പില്ല. ഇത് പാരക്ഷണെ, മറ്റത് പാ പാനെ ഭുവാദി, ഇത് അദാദി. ഇവിടെ എന്ത് വരുന്നു? പാതി പാതഹം. ധാരാളം ഉപയോഗിക്കുന്നതാണ്. നമ്മൾ സാറിന് അർത്ഥം അറിയാതെ പറയാറുണ്ട്, പാഹി പാഹി പാഹി മാം പാഹി മാം. എന്തായി പാഹി എന്നുള്ളത്? രാമ രാമ പാഹി മാം എത്ര കാലം കൊണ്ട് ചൊല്ലുന്നതാണ്. ഇപ്പോഴാണ് മനസ്സിലാക്കി എന്താണ് ഈ പാഹിമാം. പാഹി രാമ രാമ പാഹിമാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാമ ത്വം പാഹി എന്നാണ്. അപ്പൊ പാഹി പാഹി എന്ന് അമ്മമാരൊക്കെ പാടുമ്പോൾ അവരെ മനസ്സിൽ തോന്നും ഇതെന്തോ ആണ് സംഗതി എന്ന്. ലോട്ടെന്നൊന്നും അറിയേണ്ട കാര്യമില്ല. അവരുടെ ഉള്ളിൽ തോന്നും രാമ രാമ പാഹിമ എന്ന് പറയുമ്പോൾ എന്തോ ഗുണമുള്ള കാര്യമാണെന്ന് അവർ മനസ്സിൽ തോന്നും. ലിട്ടില് പപ്പവു പപ്പത്തുഹു പപ്പുഹു പപ്പിത പപ്പാഥ പപ്പത്തുഹു പപ്പ പപ്പവു പപ്പി പാത പാത പാതു പാതാം പാതാം പാന്തു പാഹി പ്രസിദ്ധമായ പാഹി ഇവിടെയാണ്. പാഹി പാതാത് പാദം പാത. ഹിന്ദിയിലെ പാനി ഇതിൽ നിന്നാ വരുന്നു ആണോ? എങ്ങനെ പാനി ദീർഘമാണോ? എന്നാ പിൻവലിച്ചു പാനി എന്താ പറഞ്ഞു? അപ്പാം അടുത്ത് ലുങ്ങിലെ സൂത്രം വരേണ്ട നമ്മൾ പഠിച്ചത് ഗാതിസ്ഥാകുപാഭൂഭ്യസ്ജ പരിസ്ഥിതിഷു സിച്ചിന് ലുക്ക് വരും. അതുകൂടെ വരുമോ? എങ്ങനെ? ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? എങ്ങനെ പറഞ്ഞു? എങ്ങനെ പറഞ്ഞിരിക്കുന്നു? ഗാപാവിഹ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിനെ എടുക്കാൻ പറ്റില്ല, ഭുവാദിയിലെ പിബതി എടുക്കണം. അതുകൊണ്ട് ഇവിടെ എന്തുവരും? യമ രമ സമാതാം അപാസീത് അപാസ്യം അടുത്ത് വരുന്നത് പ്രകഥനേ അയം സാർവധാതുക സാർവധാതുകേ ഏവ പ്രയോക്തവ്യഹ. ഇത് ആർദ്ധാതുത്തിൽ പ്രയോഗിക്കാറില്ല, പ്രയോഗിക്കാൻ പാടില്ല. സർവധാതുത്തിൽ മാത്രമേ. അപ്പൊ സർവധാതു ഏതൊക്കെയാണെന്ന് നോക്കറി? ഏതൊക്കെയാണ്? ലട്ട്, ലോട്ട്, വിതിലിംഗ്, ഇത്രയുടെ പ്രയോഗിക്കും. സംസ്ഥാനത്വം നമഖ്യാത്രേ എന്നുള്ള ഒരു വാർത്തികമാണ് അതിന് പ്രമാണം. അത് വിശദമായി വിശദീകരിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഒരു വാർത്തിക പ്രമാണം അനുസരിച്ചാണ് ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? നേരിട്ടല്ല, വ്യാഖ്യാനം കൊണ്ട് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു വാർത്തികവും ഭാഷ്യവും വെച്ചിട്ട് വ്യാഖ്യാനം വാക്കുകാണ്. അതെ, ഒരുപാട് പിന്നെ ചക്ഷിങ് ധാതുവിന് ചക്ഷിങ്ഖ്യാൻ അത് വരും. അതുകൊണ്ട് ചക്ഷിങ് ധാതുണ്ട്. അപ്പൊ ഇത് എഴുതുന്നതിനല്ല ശരിക്കും വ്യാഖ്യാനം. അത് പ്രസംഗത്തിന് ഹിന്ദിയിലൊക്കെ വ്യാഖ്യാനം എന്ന് വെച്ചാൽ പ്രസംഗിക്കുക എന്നാണ്. വ്യാഖ്യാതാന്ന് പറഞ്ഞാൽ ലെക്ചറർ എന്നാണ് അർത്ഥം ഹിന്ദിയിൽ. അതെ, അത് ഇതാണല്ലോ ഫലത്തിൽ. ഫലത്തിൽ അത് വ്യാഖ്യാനമാണല്ലോ. ഇവിടെ അങ്ങനെയാണല്ലോ. ശരിക്കും എഴുതുന്ന പുസ്തകത്തിനല്ല, എഴുതുന്നതിനല്ല ശരിക്കും വാക്ക്. കഥനം എന്ന് പറഞ്ഞാൽ പറയലല്ലോ, പറയൽ. എഴുതുന്നതിനല്ല ശരിക്കും അല്ലേ? അല്ല, അത് പഴയ കാലത്ത് എങ്ങനെയായിരുന്നല്ലോ. എഴുത്തില്ലായിരുന്ന കാലത്ത് വ്യാഖ്യാനം ഉണ്ടായിരുന്നല്ലോ. അത് വെച്ചായിരിക്കും വന്നത്. ഖ്യാതി ലോട്ട് ലങ് വിധിലിംഗ് വിധിലിംഗ് എല്ലാം ഇതുപോലെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒരുപാട് ജോലി കുറഞ്ഞു കിട്ടിയാണ്. കാരണം എല്ലാ ലകാരങ്ങളും എല്ലാം വന്നല്ലോ. വിധി വന്നു, വർത്തമാനം വന്നു, ഭാവിയിലേക്ക് ലോട്ട് ഉപയോഗിക്കാം, ഭൂതം വന്നു, എല്ലാം വന്നു. ഇത്രയും മതിയായിരുന്നു. നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇവനെപ്പോലെ ഇവൻ മാത്രമേ ഉള്ളൂ. അടുത്തെന്ത് വരുന്നു? വിദജ്ഞാനേ വിദജ്ഞാനേ വിദതി എന്നാണോ വരുന്നു? വിദോ ലട്ടോവ സൂത്രം വരുന്നു. വിദ് വിദ് പരത്തിലെന്ത് വരുന്നു? തിപ്പിരിക്കുന്നു, ചപ്പ് വന്നു, ലുക്കു വരും. അതാദിയായതുകൊണ്ട് വിദ് തിപ്പെന്നിരിക്കും വരുന്നു. വിദോ ലടവുക വേത്തേർ ലടഹ പരസ്മിതാന നലാദയോ വാസ്യു. വിദ് ധാതുവിന്റെ ലട്ടില് പരസ്മയുധങ്ങൾക്ക് നലാദികൾ വികല്പമായിട്ട് വരും. നലാദി നലദുസുസ്ലുപമാഹ എന്നുവെച്ചാൽ ലട്ടില് വന്നത് ഇവിടെ എന്ത് ചെയ്യുന്നു? ലട്ടിന് വരുന്നു. ലട്ടിന് വന്നത് ലട്ടിന് നിന്ന്. ചക്കിന് വെച്ചത് കൊക്കിന് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ആയി. ലട്ടിന് വരേണ്ടത് എവിടെ വരുന്നു? ലട്ടിന് വന്നു. അപ്പം വിദ് നല് എന്ത് വരുന്നു? രക്ഷയില്ല. വിധേയർ അദന്തത്വ പ്രതിജാനാത് ആമി ന ഗുണ. എന്താ അത്? അതിനുശേഷം അപ്പൊ ഇവിടെ എന്ത് വരുന്നു? വിത് നല്ലെന്ന് വരുന്നു, നല്ല രീതി മേസൂത്രം വരുന്നു. അതാണോ? വിത്തിന് നല്ല രീതി മേസൂത്രം വരുന്നു. പുഗന്ധലഘുദ്ദേശ്യം വേറെ കൊണ്ട് ഇവിടെ ഒരു പ്രയോജനവുമില്ല. കാരണം അച്ചോ ഞണുതി വരണമെങ്കിൽ എന്ത് വേണം? അന്ത്യത്തിൽ വേണം. അതബുദായ വരണമെങ്കിലോ? അപ്പൊ അതൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ ആകെ വരുന്നേത് പുഗന്ധന വേദ ഇത് അതുസ്. അവിടെ ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? സൂത്രം ഇത് ലിട്ടാണോ? സർവധാതു ആപി. ഇപ്പൊ വിദതുഹു വിത് ഉസ് വിദുഹു വിത് ഏ സൂത്രം വരുന്നു? അർദ്ധാതുസിട്ട് വരാതെ വരുമോ? ഇത് സർവധാതു, അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും ചിന്തിക്കരുത്. ഇപ്പൊ എന്ത് വരുന്നു? വിത് പുഗന്ധന വീശി ഗുണം വന്നു. വിത് കരത്തിനം തരുന്നു. ധാവരുമ്പോ സൂത്രം വരുന്നു. ഖരിജ വേദ്ധത്വം വേദ്ധ. അവിടെ പുഗന്ധന വീശി ഗുണം വരുന്നു. പിത്തായതുകൊണ്ട് വിദതുഹു വിത് അത് വിദതുഹു വിദ ലട്ടെന്നുള്ള കാര്യമേ മറന്നു കളയണം. വിതാണ് വരുന്നു. ആ വരുമ്പോ എന്ത് വരുന്നു? വിതേണ വരുന്നു. ആണോ? വിതേന്നാണോ വരുന്നു? രൂപം എങ്ങനെ വരും? വിതേ വേദാന്ന് വരത്തില്ലേ? എങ്ങനെ? ഏത് ഉത്തമപുരുഷേകവചനോ? അതെല്ലാം കഴിഞ്ഞു. വേദ്വാന്ന് വരുമോ? വിധുമാ ഇട്ട് വരുമോ? എന്തുകൊണ്ട്? അപ്പൊ എങ്ങനെ വരുന്ന രൂപം? വേദ വിദതുഹു വിദുഹു വേദ വിദതുഹു വിദ വേദ വിദ്വ വിദ്വ. അപ്പോ ലട്ടിന് നലാദികൾ ഇവിടെ വന്നു. അതാണ് ഇതിന്റെ പ്രത്യേകത. ലട്ടിന് നലാദികൾ വന്നു. വികല്പം വരാത്ത പക്ഷത്തിൽ എന്ത് വരുന്നു? ഗുണം ഖരിജ ചേർത്തു. അവിടെ ഖരിജ വരുന്നു. നലാദികൾ വരാത്ത പക്ഷം വിദന്തി വിത് അന്തി ശപ്പനെടുക്കുന്നു. വേത്തി വിത്തഹ വിദന്തി വിത് സി ശപ്പനലുക്ക് ഗുണം വേദ് സി ഖരിജ ചേർത്തും വിത്തഹ വിത് തസ് ശപ്പ് ലുക്ക് ഖരിജ ചേർത്തും വിത്തഹ വിത്ത വേദ്മി വിദ്വ വിദ്വ വിദ്വ. എങ്ങനെ വരുന്നു രണ്ടാമത്തെ രൂപം? വേത്തി വിത്തഹ വിദന്തി വേസി വിത്തഹ വിത്ത വേദ്മി വിദ്വഹ വിദ്മഹ. ഇതും നല്ല പ്രസിദ്ധമായിരുന്നു. ഏ കവിതകളിലും മറ്റുമൊക്കെ യഏവം വേത്തി ഹന്താരം അല്ലേ, ഏനം വേത്തി ഹന്താരം. യഹ ഏനം ഹന്താരം വേത്തി, യഹ വേത്തി പിന്നെ ഏവം വേദ, അത് ഉപനിഷത്തിൽ ഓ